വിചരിക്കുന്ന ചോദ്യം വ്യക്തമല്ല. സമാസം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സമാസങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. പഠിക്കുന്ന മുമ്പ് എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാണ്? പഠിക്കുക. വളരെ ഇതിവിടെ ഇരിക്കുന്ന ആൾ ഇനി ചോദ്യം എഴുതി വെച്ചത് ആണോ? അപ്പോൾ പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. എന്താണ് സമാസം, എന്ത് സമാസം അല്ല എന്നൊക്കെ ഉള്ളു. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അടുത്ത് വരുന്നത് സഹസുപാസമസ്ഥിതിപതിന് സുപ്പുലുക്ക് പരാർത്ഥ അഭിധാനം വൃത്തി കൃത്തധിത സമാസേകശേഷ സനാദ്യന്തധാതുരൂപ പഞ്ചവൃത്തേ വൃത്തിയർത്ഥ അവബോധകം വാക്യം വിഗ്രഹ സൗകികോ അലൗകികശ്ചേതിപൂർവം ഭൂത ഇതി ലൗകിക പൂർവം ഭൂതസു ഇതി അലൗകിക പൂർവം ഭൂത ഭൂതപൂർവ ഭൂതപൂർവേ ചരടി നിർദ്ദേശാത് പൂർവ നിപാത സമാസോ ഭക്തിയലോപസ്ഥാൻ വാഗർത്ഥോ ഇവ വാഗർത്ഥാവിവ ഇത് സമാസത്തെ വിധിക്കുന്ന സൂത്രമാണ് സഹസുപാ. വിധിസൂത്രമാണ് ഇത് അനുവർത്തിക്കുന്നുണ്ട് ഇനി വരുന്ന ഭാഗങ്ങളിലേക്കെല്ലാം. ഇതിന്റെ അർത്ഥം എഴുതിയിരിക്കുകയാണ് സുപ് സുപാസഹ വാ സമസ്യത്തെ. സുപ്പ് എന്ന് പറയുന്ന പൂർവ്വത്തിൽ നിന്ന് വരുന്നുണ്ട്. ഈ സൂത്രത്തിൽ ഒരു സുപ ഉണ്ട്. സുപ്പത്ത് പറയുന്ന ഏത് വ്യക്തി എന്താണ്? പ്രഥമ. സുപ എന്ന് പറയുന്നതോ തൃതീയ. അപ്പൊ സുപ് സുപ സഹ വാ സമസ്യത്തെ എന്നാണ്. അപ്പൊ സുപ്പെന്ന് പറയുന്നത് നമുക്കറിയാം പ്രത്യയമാണ്. അതുകൊണ്ട് എന്തിനെടുക്കണം? സുബന്ധം. ഇപ്പൊ രണ്ടാമത്തെ സുപ്പ എന്ന് പറയുന്നതോ? അപ്പൊ അവിടെ എന്തെടുക്കും? ഇപ്പൊ സുബന്ധേന സുബന്ധം സുബന്ധേന സഹ വാ സമസ്യതേ. അവിടെ ഒന്നുകൂടി ചേർത്തോണ് ഏതാണ്? അതുകൊണ്ട് ഇനി ചേർക്കാൻ വിട്ടുപോയത് സമർത്ഥേന. കാരണം സമർത്ഥ പദവിധി ഒന്നല്ലേ, രണ്ടേ ഒന്നേ ഒന്നാണ്. ഇത് രണ്ടേ ഒന്നേ നാലാണ്. അത് പരിഭാഷയാണ്. അതിന്റെ വൃത്തിയിലെ അർത്ഥം കൂടെ വരണം. എങ്ങനെ? സുബന്ധം സമർത്ഥേന സുബന്ധേന സഹ വാ സമസ്യതേ. അത് ഏത് സമാസ വിധി സൂത്രങ്ങളിലും സമർത്ഥപദം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഇപ്പോൾ തുടക്കക്കാരെ പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ എഴുതേണ്ടായിരുന്നു, പക്ഷെ എഴുതിയിട്ടില്ല. സുബന്ധം സുബന്ധവും മറ്റൊരു സുബന്ധവുമായിട്ടാണ് സമാസം വരുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സുബന്ധവും തിങ്ങന്ധവുമായിട്ടല്ല, സുബന്ധവും സുബന്ധവുമായിട്ടാണ് സമാസം വരുന്നത്. പിന്നെ ഇവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട് വാ എന്ന്. വാ എന്ന് പറയുന്നത് ഇവിടെ വൃത്തിയിൽ അങ്ങനെ എഴുതി ചേർത്താണ്. കാരണം പൂർവാചാര്യന്മാര് ഈ സൂത്രപ്രകാരം വിധിക്കുന്ന സമാസത്തെ വികല്പമായിട്ടാണ് കണക്കാക്കിയത്. എന്നുവെച്ചാൽ ലോകത്തിൽ അങ്ങനെയാണ് പ്രയോഗം. അതുകൊണ്ട് വാ എന്നൂടെ എഴുതി ചേർത്തു. വാ സമസ്യ അവിടെ അനുവൃത്തിയൊന്നുമില്ല. വികല്പ സമാസങ്ങൾ ഇനി വരും. അതെല്ലാം വിഭാഷാധികാരത്തിൽ വരുന്നതാണ്. ഇതിനു മുമ്പാണ്. അപ്പൊ ഇവിടെ ഈ സൂത്രപ്രകാരം വരുന്ന സമാസങ്ങൾ വികല്പമായതുകൊണ്ടാണ് ഇവിടെ വന്നു ഒന്ന്. സമാസം രണ്ടു തരത്തിലുണ്ട്, നിത്യസമാസങ്ങളും അനിത്യസമാസങ്ങളും. അപ്പോ ഈ സൂത്രപ്രകാരം വിധിക്കുന്നത് എങ്ങനെയുള്ള സമാസമാണ്? അനിത്യസമാസമാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ സൂത്രങ്ങളെ സംബന്ധിച്ചും വിശേഷമായ പല കാര്യങ്ങളും കാണും. എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത്. കൂടുതൽ പഠിച്ചാലും പ്രശ്നമാണ്. അപ്പൊ ഈ സൂത്രപ്രകാരം സമാസം വരുന്നു. എവിടെയാണ് സമാസം വരുന്നത്? ഭൂതപൂർവഹ എന്നുള്ളത്, അതാണ് സമസ്തവാക്യം. ഭൂതപൂർവഹ, ഇതാണ് സമസ്ത. സമാസം വന്ന രൂപമാണ്. ഇതിനെ വിഗ്രഹിക്കുന്ന എങ്ങനെയാണ്? പൂർവം ഭൂത, ഭൂതപൂർവ ആചാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടിയിടാകണമെന്നില്ല, സ്ഥലം മാറിപ്പോയാലും മതി. മുമ്പൂടെ ആചാര്യനായിരുന്നു, ഇപ്പൊ അല്ല. അങ്ങനെയുള്ളടത്താണ് പറയുന്ന ഭൂതപൂർവം. പൂർവം ഭൂത, അപ്പൊ അവിടെ പൂർവം ഭൂത എന്നുള്ളത് സമാസം ചെയ്തു കഴിഞ്ഞാൽ ഭൂതപൂർവമാകും. അപ്പൊ ഈ പൂർവം ഭൂത എന്ന് പറയുന്നതിന് എന്ത് പറയും? വിഗ്രഹവാക്യം, ലൗകിക വിഗ്രഹവാക്യം. ഇപ്പോൾ ഒരു സമാസത്തെ നമ്മൾ നേരത്തെ ഒരു സമാസം പഠിച്ചിട്ടുണ്ട്, ഏതാണ്? രാജപുരുഷ. അതിന്റെ ലൗകിക വിഗ്രഹവാക്യം എന്താണോ? രാജപുരുഷ. അങ്ങനെ വിഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് അനിത്യ സമാസം. അതായത് ഒരു സമാസത്തെ അതിന്റെ ഘടകപദങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹിക്കാമെങ്കിൽ അത് അനിത്യസമാസം എന്ന് വെച്ചാൽ, ലോകത്തിൽ പ്രയോഗിക്കുമ്പോൾ രണ്ടും പ്രയോഗിക്കാം. രാജ്ഞാ പുരുഷ എന്ന് പറഞ്ഞാലും ശരിയാണ്, രാജപുരുഷ എന്ന് പറഞ്ഞാലും വ്യാകരണം അനുസരിച്ച് ശരിയാണ്. അങ്ങനെ വിഗ്രഹവാക്യവും സമസ്തപദവും ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? അനിത്യസമാസം. ഇത് അനിത്യസമാസം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൃത്തിയിൽ എന്ത് പറഞ്ഞത്? വാ. ഈ സൂത്രത്തെ പൂർവാചാര്യന്മാരങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, അനിത്യസമാസം. അപ്പോ ഭൂതപൂർവ എന്ന് പറയുന്നതിനെ വിഗ്രഹിച്ചു എങ്ങനെ? പൂർവം ഭൂത എന്ന് വിഗ്രഹിച്ചു. വിഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സമാസം എവിടെയാണ് സംഭവിക്കുന്നത്? അലൗകിക വിഗ്രഹത്തിൽ സമാസം നടന്നു. അപ്പൊ അലൗകിക വിഗ്രഹം എങ്ങനെയായിരിക്കും? പൂർവം എന്ന് പറയുന്നത് ദ്വിതി ഏകവചനമാണ്, അതറിഞ്ഞിരിക്കണം. അതിനാണ് ആദ്യ ഷഡ്ലിംഗം പഠിക്കുന്നത്. അപ്പൊ പൂർവ അം ഭൂത എന്ന് പറയുന്നത് പ്രഥമ ഭൂത സു, ഇതാണ് അലൗകിക വിഗ്രഹം. ഇങ്ങനെ അലൗകിക വിഗ്രഹം വന്നു കഴിഞ്ഞാൽ അവിടെ ഏ സൂത്രം വരും? സമാസം വിധിക്കുന്ന ഏതെങ്കിലും ഒരു സൂത്രം. പല അഭിപ്രായങ്ങളും വന്നു. ഷഷ്ടി എന്തുകൊണ്ടല്ല? ഇവിടെ ഷഷ്ടി സമാസമല്ല. ഷഷ്ടി എന്ന് പറയുന്ന ആദ്യം പഠിപ്പിച്ച എന്തിനെന്ന് പറയാം. അത് നിങ്ങൾ ഇത് പറഞ്ഞു മനസ്സിലാവും എന്തിനത് ആദ്യം പറഞ്ഞു എന്നുള്ളത്. പല പ്രയോജനങ്ങളുണ്ട്. അപ്പൊ അവിടെ ഏത് സൂത്രപ്രകാരമാണോ സമാസം വരേണ്ടത് ആ സൂത്രം പ്രവർത്തിക്കും. ഷഷ്ടി എന്ന് പറയുന്ന സൂത്രം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഷഷ്ടിയന്തവും സുബന്ധവുമായിട്ട് സമാസം വരുന്നിടത്ത്. അവിടെയാണ് ഏത് സൂത്രം പ്രവർത്തിക്കുന്നത്? ഷഷ്ടി. അപ്പൊ ഇവിടെ പൂർവ അംഭൂതസു എന്ന് പറയുന്നിടത്ത് ഷഷ്ടിയന്തം ഉണ്ടാ? അപ്പൊ പിന്നെ ഷഷ്ടി സൂത്രം അങ്ങനെ വരും. ഒരു സൂത്രം പഠിച്ചതിന്റെ തലയിൽ എല്ലാ സമാസവും കെട്ടിവെച്ചു കഴിഞ്ഞാല് ഏഹ്, അത് പാടില്ലല്ലോ. ഷഷ്ടിയന്തത്തിന് സുബന്ധമായിട്ട് സമാസം വരുന്നതാണ് അതിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ ഷഷ്ടിയന്തം ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ പൂർവ അം ഭൂതസു എന്ന് പറയുന്നത് രണ്ടും സുബന്ധമാണ്, രണ്ടും സുബന്ധം. ഷഷ്ടി, ചതുർത്ഥി, പഞ്ചമി ഇങ്ങനെയൊന്നും വിശേഷിച്ച് വിധിക്കാൻ സൂത്രങ്ങളില്ല. ദ്വിതീയക്കും ഉണ്ട് സൂത്രം, അതൊന്നും ഇവിടെ വരില്ല. അതൊന്നും വരാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് സൂത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തം സമാസപ്രകടനത്തെ നോക്കുമ്പോൾ ഇവിടെ പൂർവ അംഭൂതസു എന്ന് വിഗ്രഹിച്ചിരിക്കുന്ന തലോക വിഗ്രഹത്തിൽ പ്രവർത്തിക്കാൻ ഒരു സൂത്രവുമില്ല. ബാക്കി സൂത്രങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയത്തില്ല. ആകെ പഠിച്ചത് ഷഷ്ടിയാണ്, അതിവിടെ വരുമെന്ന് പറയുകയും ചെയ്തു. അത് വരില്ല എന്ന് മനസ്സിലായി. വരുമോ ഇല്ലേ എന്നറിയുന്നതിന് എവിടെ നോക്കണം? അലോക വിഗ്രഹത്തിൽ നോക്കണം. ഇവിടെ വരാൻ സാധ്യതയുണ്ടോ? ഇല്ലാന്ന് മനസ്സിലായി. ഒരു സൂത്രം ഇല്ലാത്തിടത്താണ് ഏത് സൂത്രം വരുന്നത്? സഹസ്വപ സുബന്ധം സുബന്ധേന വാസമസ്യതി. ഇവിടെ രണ്ടും നോക്കുക, സുബന്ധമാണോ? പൂർവ അമ്മ എന്ന് പറയുന്നത് സുബന്ധമാണ്, ഭൂതസു എന്ന് പറയുന്നത് സുബന്ധമാണ്. അപ്പൊ സുബന്ധ സുബന്ധം അതിൽ വിഭക്തി പറയുന്നില്ല, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ദ്വിതീയാന്ത സുബന്ധം പ്രഥമാന്തമായിട്ട് വരുമെന്ന് പറയുന്നില്ല സൂത്രത്തിലുണ്ടോ? സുബന്ധമെന്നേ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വരാം. സമാസം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ സംഭവിക്കുന്ന എന്താണ്? ആ പ്രാതിസഞ്ജ എങ്ങനെ വരും? പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ ഉടൻ എന്തുവരും? സുഖോദ്ധാതു പ്രാതിപതിക്ക് വ്യൂഹോ ഏതുവരെ അവയസി സുപോ ലുക്. അപ്പൊ പിന്നെ എന്ത് ശേഷിക്കും? പൂർവ ഭൂത, അമ്മം പോയി സൂം പോയി. ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ഇനി തീരുമാനിക്കേണ്ട ഏത് പൂർവത്തിൽ ഏത് പരത്തിലെന്നുള്ളതാണ്. അപ്പോ പൂർവ നിപാതത്തിന് നമ്മളൊരു സൂത്രം പഠിച്ചിട്ടുണ്ട്, ഏതാണ്? ഉപസർജനം പൂർവം. ഉപസർജനപൂർവം അനുസരിച്ച് ഉപസർജന സജ്ഞ കണ്ടുപിടിക്കണമെങ്കിൽ എവിടെയായിരിക്കും ഉപസർജന സജ്ഞ വരുന്നത്? സമാസം വിരിക്കുന്ന ശാസ്ത്രം നോക്കണം. എല്ലായിടത്തും വരത്തില്ല. ഏതെങ്കിലും ഒരു സൂത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉപസർജന സജ്ഞ വരത്തില്ല. സമാസം വിരിക്കുന്ന ശാസ്ത്രം ഇവിടെ എന്താണ്? സഹസുപ സുബന്ധം സുബന്ധേന സമസ്യത്തെ എന്നാണ്. അപ്പോ സൂത്രം എന്ന് പറയുമ്പോ ആ സൂത്രത്തിൽ പൂർവത്തിൽ നിന്ന് വരുന്ന അനുവൃത്തി എല്ലാം കൂടെ ചേർത്താണ് സൂത്രം. സൂത്രത്തിപ്പോ ഒരു പദമേ കാണത്തുള്ളൂ. പൂർവത്തിൽ നിന്ന് പദങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് ഇതിൽ പ്രഥമാ നിർദ്ദിഷ്ടം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിനാണല്ലോ ഉപസർജന സഞ്ജ വരുന്നത്. അപ്പോ സഹസുപ എന്ന് പറയുന്ന സൂത്രത്തിൽ പ്രഥമാ നിർദ്ദിഷ്ട ഏതാണ്? അതെങ്ങനെ മനസ്സിലായി? സുപ ആമന്ത്രിതേ പരാംഗവത്സുരോ എന്ന് പറയുന്ന പൂർവ്വസൂത്രത്തിൽ നിന്ന് സുപ്പ് ഇങ്ങോട്ട് വന്നു. അതാണ് പ്രഥമാന്തം. അതാണ് പറഞ്ഞ പൂർവത്തിൽ നിന്ന് വരുന്നുകൂടെ നോക്കണം. സമാസം വിധിക്കുന്ന സൂത്രത്തിൽ പ്രഥമ വിഭക്തി കൊണ്ട് നിർദ്ദേശിച്ചത് അതിന് സുപ്പ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ അർത്ഥം. അതിനാണ് ആദ്യ ഷഷ്ടി എന്ന് പറഞ്ഞ് കാണിച്ചതാണ്. കാരണം അവിടെ പൂർവത്തിൽ നിന്നും വരുന്നില്ല. ഇവിടെ സമാസം വിധിക്കുന്ന ശാസ്ത്രം ഏതാണ്? അതിൽ പ്രഥമമാണ് നിർദ്ദേശിച്ചതിന് ഷഷ്ടി. ഇവിടെ സൂത്രത്തിൽ പ്രഥമാന്തം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഉള്ള സഹയാണ്, അത് അവ്യയമാണ്, അനുവിഭക്തി ലോപിച്ചു പോയി. പിന്നെ ഉള്ള ഏതാണ്? പൂർവത്തിൽ നിന്ന് വരുന്നതാണ്, അതാണ് പ്രഥമാന്തം. പ്രഥമാന്തം എന്ന് പറയുന്നത് സുപ്പായി. സുപ്പ് പ്രഥമാന്തമാണോ? അവിടുത്തെ പ്രഥമ എവിടെ പോയി? എങ്ങനെ ലുക്ക്? എങ്ങനെ ഭംഗ്യാഭ്യോ ദീർഘ സുപ്പ് ലോപിച്ചു പോയി. അപ്പൊ ഇത് സുപ്പ് എന്ന് പറയുന്നത് പ്രഥമാന്തമാണ്. അപ്പൊ സുപ്പ് എന്നാണ് സമാസശാസ്ത്രത്തിൽ പറയുന്ന സുപ്പ് എന്നാണ്. അപ്പൊ പ്രഥമാനിർദ്ദിഷ്ടമായി എന്ത്? സുപ്പ്. പ്രഥമാനിർദ്ദിഷ്ടമായി സുപ്പ് എന്ന് പറയുന്നു. പ്രഥമകൊണ്ട് നിർദ്ദേശിച്ച സുപ്പിനെയാണ് സുപ്പ് എന്ന് പറഞ്ഞ പ്രത്യയമാണ്. അപ്പൊ സുബന്ധം, അതിന്റെ അർത്ഥത്തെ എടുക്കണം. ഏതാണോ സുബന്ധം അതിനെ പൂർവത്തിൽ വയ്ക്കണം എന്നാണ്. ഏതാണോ സുബന്ധം അതിനെ പൂർവത്തിൽ വയ്ക്കണം. സുപ്പെന്ന് പറയുന്ന കൊണ്ട് സുബന്ധം എന്നങ്ങനെ അർത്ഥം കൊടുത്ത്. ഷഷ്ടി എന്ന് പറയുന്ന സൂത്രത്തിൽ ഷഷ്ടി എന്തത്തിനെ പൂർവത്തിൽ വെച്ച്? കാരണം ഷഷ്ടിയാണ് പ്രഥമമാണ് നിർദ്ദേശിച്ചു. അതുകൊണ്ട് അവിടെ എന്ത് പൂർവത്തിൽ വന്നു? രാജ. അതുപോലെ ഇവിടെ സുപ്പാണ് പ്രഥമാനിർദ്ദിഷ്ടം, അതുകൊണ്ട് സുബന്ധത്തെ പൂർവത്തിൽ വയ്ക്കണം. അപ്പൊ ഇവിടെ ഏതിനെ പൂർവത്തിൽ വയ്ക്കും? രണ്ട് സുബന്ധമാണ്. അപ്പൊ വിനിഗമന ഇല്ല, ഏതിനെ പൂർവത്തിൽ വയ്ക്കാമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം പൂർവ അം എന്ന് പറയുന്ന പൂർവ അതും സുബന്ധമാണ്, ഭൂത എന്ന് പറയുന്നതും സുബന്ധമാണ്. അവ്യവസ്ഥിതി വന്നു. അങ്ങനെ വന്നിടത്ത് പൂർവത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്ഞാപകമുണ്ട്. കാരണം പാണിനി ഒരു സൂത്രത്തിൽ ഭൂതപൂർവ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭൂതപൂർവ അങ്ങനെ ഒരു പാണിനി തന്നെ ഒരിടത്ത് നിർദ്ദേശിച്ചുകൊണ്ട് മനസ്സിലാക്കാം. പൂർവശബ്ദവും ഭൂതശബ്ദവും തമ്മിൽ സമാസം വന്നു കഴിഞ്ഞാൽ പൂർവനിപാതം ചെയ്യുന്നതിന് സമാസ ഉപസർജനം പൂർവം എന്ന് പറയുന്ന സൂത്രം പര്യാപ്തമല്ല, അതുകൊണ്ട് കഴിയത്തില്ല. അതിലെ നിയമം അനുസരിച്ചാണെങ്കിൽ ഇവിടെ തീരുമാനം എടുക്കാൻ കഴിയത്തില്ല. രണ്ട് സുബന്ധമാണ്. പക്ഷെ പാണിനിയനെ സ്വയം ഭൂതപൂർവ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന ജ്ഞാപകം, ആ സൂത്രത്തിന്റെ അർത്ഥമൊന്നും ചിന്തിക്കാൻ പോണ്ട. ഭൂതപൂർവേ ചരട് എന്ന് പറയുന്ന സൂത്രത്തിൽ പാണിനി സ്വയം ഭൂതപൂർവ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ പൂർവ്വം നിമാദം ചെയ്തിരിക്കുകയല്ലേ. ഭൂതശബ്ദത്തിനെ പൂർവത്തിൽ കൊണ്ടുവരുന്നു. നമ്മുടെ സമാസത്തിൽ സമാസം വന്ന് വിഭക്തി ലോപിച്ചു. പൂർവ ഭൂത എന്നിരിക്കുന്നിടത്ത് ഭൂത എവിടെ വരും? പൂർവശബ്ദത്തിന് മുമ്പിൽ വരും. അപ്പൊ ഭൂതപൂർവ എന്നായി. അപ്പൊ ഇതിന് നേരത്തെ തന്നെ പദസഞ്ജയുണ്ട്. ഏകദേശ ഊർജം അനന്യവത് പ്രകാരം പദസഞ്ജ നിലനിൽക്കുന്നുണ്ട്. ഭൂത പ്രാതിസഞ്ജ കൃതസമാസ പദസഞ്ജയുണ്ട്, പ്രാതിസഞ്ജ നിലനിൽക്കുന്നുണ്ട്. ഭൂതപൂർവയുടെ പരത്തിൽ എന്തോരും ഞാ പ്രാതിപതികാർ സുവന്നോ ഭൂതപൂർവ ഭൂതപൂർവവും ഭൂതപൂർവാഹ അങ്ങനെ രൂപങ്ങളൊന്നും ഇത്രയുള്ള സമാസം. അപ്പോ ഇവിടെ പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം എന്ന് പറയുന്ന സൂത്രത്തിൽ സമാസശാസ്ത്രത്തിൽ പ്രഥമകൊണ്ട് നിർദ്ദേശിച്ചതിനാണ് ഉപസർജന സംജ്ഞ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷഷ്ടി സൂത്രത്തെ നമ്മൾ ആദ്യം എടുത്തത്. സഹസുഭ എന്ന് പറയുന്ന സൂത്രത്തിൽ പ്രഥമാന്തമില്ലല്ലോ. അപ്പോൾ അത് പൂർവത്തിൽ നിന്ന് അനുവർത്തിച്ചാലും മതി, സൂത്രത്തിൽ വന്നാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ സുബന്ധത്തിന് എടുത്തത്. പിന്നെ ഇവിടെ പൂർവനിപാതം ചെയ്യാൻ നിയമങ്ങളില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ പൂർവനിപാതം എന്ന് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഷഷ്ടി സൂത്രം എടുത്തിട്ട് അവിടെ എന്താണ് പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം എന്ന് പറയുന്ന സൂത്രവും ഉപസനം പൂർവ്വം എന്ന് പറയുന്ന സൂത്രവും നമ്മൾ ആദ്യം പഠിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് പൂർവനിവാദം കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ ജ്ഞാപകത്തെ ആശ്രയിക്കേണ്ടി വന്നൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ നിയമം അറിയണം. അതെങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് അതാദ്യം നമ്മൾ അത് പഠിച്ചത്. അതിനു വേണ്ടിയിട്ട് ഷഷ്ഠി സൂത്രം ആദ്യം പഠിച്ചത്. വിനിഗമന പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അന്ന് ആദ്യം പറഞ്ഞതല്ല. ഏകതര പക്ഷപാതനീ യുക്തി ആദ്യം കേട്ടാണ്. ഏതെങ്കിലും ഒരു പക്ഷത്തെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തി അതില്ല. അതായത് ഭൂതം ഭൂത പൂർവ രണ്ട് സുബന്ധങ്ങളായതുകൊണ്ട് സുബന്ധത്തെ പൂർവനിവാദം ചെയ്യണമെന്ന് പറയുമ്പോൾ ഭൂതയെ പൂർവനിവാദനം ചെയ്യണോ അതേ പൂർവത്തെ ഇതിലേതിനെ ചെയ്യണമെന്നുള്ളതിന് യുക്തി ഇല്ല, രണ്ട് സുബന്ധങ്ങളാണ്. അപ്പം പിന്നെ ഒരേ വഴിയേ ഉള്ളൂ, പാണിനി എന്തെങ്കിലും ജ്ഞാപകം ഇതിന് ചെയ്തിട്ടുണ്ടോ. പാണിനി ഒരു സൂത്രത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഭൂതപൂർവ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പം പാണിനിനെ എന്ത് ചെയ്തു, ഈ രണ്ട് പദങ്ങളിൽ ഭൂതശബ്ദത്തെ പൂർവനിവാദം ചെയ്തു. അതുകൊണ്ട് നമുക്കും ചെയ്യാം. ഭൂതപൂർവ്വം അതാണ് സൂത്രത്തിന്റെ ഉദാഹരണം. അത് മനസ്സിലായത്. ആദ്യം സമസ്തപദം നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് അതിനെ വിഗ്രഹിക്കണം. വിഗ്രഹിക്കുന്നത് അർത്ഥം കിട്ടത്തക്ക രീതിയിൽ. ഈ ഒരു പദത്തിന് എന്താ അർത്ഥമായിരിക്കും എന്നുള്ള ഒരു ധാരണ നമുക്ക് ആദ്യം വേണം. എന്നാലെ വിഗ്രഹിക്കാൻ പറ്റും എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ട് ശബ്ദവും പ്രചാരത്തിലുണ്ടായിരിക്കുന്നു. അങ്ങനെ ഭൂതപൂർവ എന്നുള്ള സമസ്തപദവും പൂർവം ഭൂത എന്നുള്ള വിഗ്രഹവും ലോകത്ത് പ്രചാരത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളങ്ങനെ വിഗ്രഹിക്കുന്നത്. അല്ല, നമ്മൾ വിഗ്രഹം കണ്ടുപിടിക്കുന്നതല്ല, സമാസത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ല. ഭാഷയിൽ അത്തരം പ്രയോഗങ്ങളുള്ളതാണ്. അല്ല, ഒരു സമാസം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിഗ്രഹം കണ്ടുപിടിക്കുകയല്ല. വിഗ്രഹങ്ങളുണ്ട് ലോകത്ത്, അങ്ങനെയും പ്രയോഗിക്കാറുണ്ട്, സമസ്തമായും പ്രയോഗിക്കാറുണ്ട്. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം പൂർവം ഭൂത എന്നുള്ളതിനെ ഭൂതപൂർവമാക്കി ഇപ്പം എന്താ പ്രയോജനം ഉണ്ടായത്? അതിനെ സംക്ഷേപിക്കാൻ പറ്റി. എന്തുകൊണ്ട് സംക്ഷേപം വന്നു? രണ്ടും പോയാ രണ്ടും പോയോ? ഒന്നേ പോയുള്ളൂ, പോയെങ്കിലും ഒന്ന് തിരിച്ചു വന്നു ഇല്ലേ. അപ്പൊ ചുരുക്കി അത് പറ്റി. പിന്നെ ഉള്ള വേറെ പ്രയോജനം എന്താണോ, വിശിഷ്ടവൃത്തി, വിശിഷ്ടമായ ഒരർത്ഥത്തെ സമാസവൃത്തിയിലൂടെ ബോധിപ്പിക്കുന്നു. മുമ്പങ്ങനെയല്ല, ഭൂതശബ്ദത്തിനർത്ഥം പൂർവശബ്ദത്തിനർത്ഥം രണ്ട് ശബ്ദങ്ങളും പ്രത്യേകം പ്രത്യേകം വൃത്തിയിലൂടെ ഒരർത്ഥത്തെ ബോധിപ്പിച്ചു ബോധിപ്പിച്ചൊന്നിനെ തന്നെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പിന്നെ രണ്ട് പദങ്ങളുടെ പ്രത്യേകം പ്രത്യേകം വൃത്തിയെക്കുറിച്ച് ചിന്തിക്കില്ല, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കില്ല. രണ്ടും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതാണ് സമാസത്തിൻ്റെ പ്രയോജനം. വിശിഷ്ട ഏകാർത്ഥ പ്രതിപത്തി, വിശിഷ്ട ഏകാർത്ഥ പ്രതിപത്തകമായി ഇവിടുത്തെ സമസ്ത പദം. അതാണ് ഇവിടെ പറയുന്നത്. സുപ് സുപാസകവാ സമസ്യത സമാസത്വാ പ്രാതിപതികത്വേന സുപോലുക്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. സമാസം വന്നു കഴിഞ്ഞാൽ എന്തുവരും, പ്രാതിപതി സഞ്ജ വരും. പ്രാതിപതി സഞ്ജ വന്നു കഴിഞ്ഞാൽ സുപോലുക്. അതാണ് സമാസത്വാദ് സമാസ സഞ്ജ ഉള്ളതുകൊണ്ട് പ്രാതിപതികത്വേന പ്രാതിസഞ്ജ വന്നതുകൊണ്ട് സുപ്പിന് ലുക്ക് വന്നു. വൃത്തി എന്ന് പറയുന്നതിനെ പറയുന്നു പരാർത്ഥ അഭിധാനം വൃത്തി എന്ന് പറയുന്നു. പരാർത്ഥത്തെ, അതായത് ഒരു സമാസത്തിൽ വിഗ്രഹവാക്യത്തിൽ പ്രത്യേകം പദങ്ങളുണ്ടായിരിക്കും. ഇത് ചുരുക്കി പറഞ്ഞാൽ രാജ്ഞാ പുരുഷ, രാജൻ ശബ്ദത്തിന് ഒരർത്ഥമുണ്ട്, പുരുഷ ശബ്ദത്തിന് ഒരർത്ഥമുണ്ട്. ഇത് വിഗ്രഹവാക്യത്തിൽ. ഇപ്പോൾ ഘടകപദങ്ങളുടെ അർത്ഥത്തിൽ നിന്നും വേറിട്ട് വിശിഷ്ടമായൊരർത്ഥത്തെ, അതിനെ ബോധിപ്പിക്കുന്ന ആ വാക്യം, അതിനാണ് എന്ത് പറയുന്നത്? സമാസം എന്ന് പറയുന്നു, വൃത്തി എന്ന് പറയുന്നു. പരാർത്ഥത്തിന്റെ അഭിധാനം, അഭിധാനം എന്ന് വെച്ചാൽ വാചകം. പര അർത്ഥത്തിന്റെ അന്യർത്ഥം, അന്യർത്ഥം എന്ന് വെച്ചാൽ ഏതിൽ നിന്ന് അന്യം? ഇവിടെ ഇപ്പം നമ്മൾ നോക്കണം, ഇത് സമാസത്തെ സംബന്ധിച്ച് മാത്രമാണ്. വൃത്തി എന്ന് പറയുന്നത് സമാസം മാത്രമല്ല, അതുകൂടെ പറയും. ഇപ്പം നമ്മൾ തൽക്കാലം സമാസത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ പര അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടകപദങ്ങളുടെ അർത്ഥത്തിൽ നിന്നും ഭിന്നമായ അർത്ഥം, അതിനാണ് നമ്മൾ പറയുന്നത് വിശിഷ്ടാർത്ഥം. രാജനെക്കുറിച്ചുമല്ല ഇവിടെ പറയുന്നത്, കേവലമായ പുരുഷനെക്കുറിച്ചുമല്ല, വിനയോ രാജസംബന്ധിയായ പുരുഷനെക്കുറിച്ചാണ്. ഇതാണ് പരാർത്ഥ. ആ പരാർത്ഥത്തിന്റെ അഭിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകം. അതേതാണ്? രാജപുരുഷ. അതാണ് സമാസവൃത്തി. രാജപുരുഷനെ എന്ന് പറയും? സമാസ വൃത്തി എന്ന് പറയും. ഇത് ചുരുക്കത്തിൽ മനസ്സിലാക്കുക. ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട. പിന്നെ ഇത് ഓരോ സ്ഥലത്തും വരുന്ന എങ്ങനെ മാറുന്നു അവിടെയും നോക്കണ്ട. നമ്മളിപ്പോൾ പഠിക്കുന്ന ഏതാണ്? സമാസവൃത്തിയാണ്. അവിടെ പര അർത്ഥം എന്ന് പറയുന്നുണ്ട് എന്താണ്? ഘടകപദങ്ങളുടെ അർത്ഥത്തിൽ നിന്നും ഭിന്നമായ അർത്ഥം. അഭിധാനം എന്ന് പറയുന്നുണ്ട് ഏതാണ്? ആ വാചകം ഏതാണ്? സമസ്ത പദം. അതിനാണ് എന്ത് പറയുന്നത്? വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ സമാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൃത്തിയാണ്. അപ്പൊ ഈ വൃത്തി എന്ന് പറയുന്ന ശബ്ദത്തിന് ഓരോരോ സ്ഥലങ്ങളിലും എന്തൊക്കെയാണ് ഓരോ ശാസ്ത്രത്തിനും അർത്ഥ വ്യത്യാസം വരുന്നത് എന്നുള്ളത്. ഇനി വേറെ വൃത്തിയുണ്ട് വ്യാകരണത്തിൽ തന്നെ. എന്താണ് വേറെ എന്താർത്ഥം? വ്യാഖ്യാനം, സൂത്രവ്യാഖ്യാനത്തിന് എന്താ പറയുന്നത്? വൃത്തി. വേറെ അർത്ഥം കൊണ്ട് എന്താണ് വൃത്തിക്ക്? ആ ശക്തി എന്നൊക്കെ വൃത്തി എന്ന് പറയും. പദശക്തിയെ വൃത്തി എന്ന് പറയും. ഇവിടെ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമാസം. അതിനാണ് ഇവിടെ എന്തുകൊണ്ട് തന്നെ വൃത്തി എന്ന് പറയുന്നു? അത് പരാർത്ഥത്തെ അഭിധാനം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കി മനസ്സിലാക്കുക. അഭിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കാണോ അർത്ഥമാണോ? വാക്ക്, ആ ശബ്ദം, അതിനാണ് എന്ത് പറയുന്നത്? ഇവിടെ വൃത്തി എന്ന് പറയുന്നു. അതടുത്ത് പറയുന്നു എന്താണ്? കൃത്ത് തദ്ധിത സമാസ ഏകശേഷ സനാദ്യന്ത ധാതുരൂപാഹ പഞ്ചവൃത്തി. അഞ്ച് വൃത്തികളാണ്. ഏതൊക്കെയാണ്? ഒന്ന് കൃത്ത് വൃത്തി, മറ്റൊന്ന് തദ്ധിതം, മറ്റൊന്ന് സമാസം, മറ്റൊന്ന് ഏകശേഷം, അവസാനത്ത് സനാദ്യന്ത ധാതുരൂപം. ഒരുമിച്ചാണ് അഞ്ച് വൃത്തികളുണ്ട്. അപ്പൊ സമാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൃത്തിയാണെന്ന് ചുരുക്കി മനസ്സിലാക്കുക. വൃത്തി അർത്ഥ അവബോധകം വാക്യം വിഗ്രഹ. വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമസ്ത പദം. അതിനാണ് എന്ത് പറയുന്നത്? അതിന്റെ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വാക്യം. അതിനാണ് എന്ത് പറയുന്നത്? വിഗ്രഹം, അതായത് രാജപുരുഷ എന്ന് പറയുന്ന വൃത്തിയുടെ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന രാജ്ഞഃ പുരുഷഃ എന്ന് പറയുന്ന വാക്യത്തെയാണ് എന്ന് പറയുന്നത് വിഗ്രഹം. വിഗ്രഹം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? വൃത്യർത്ഥ അവബോധകം വാക്യം വിഗ്രഹ. സച്ച ലൗകികോ അലൗകികശ്ചേതി ദ്വിധ. സച്ച എന്ന് പറഞ്ഞാൽ വിഗ്രഹം രണ്ടു തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ലൗകികവും അലൗകികവും, അങ്ങനെ രണ്ടു തരത്തിലുണ്ട്. ഇപ്പോ സഹസുഭ എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഉദാഹരണം ഭൂതപൂർവ എന്നാണ്. അതുകൊണ്ട് പറയുന്നു തത്ര പൂർവം ഭൂത ഇതി ലൗകിക. തത്ര എന്ന് പറഞ്ഞ ലൗകിക അലൗകികയോ ആ രണ്ടെണ്ണത്തിൽ പൂർവം ഭൂത എന്ന് പറയുന്നത് എന്താണ്? ലൗകിക വിഗ്രഹമാണ് എന്നാണ്. പൂർവ അം ഭൂതസു ഇതി അലൗകിക. ഇതാണ് അലൗകിക വിഗ്രഹ. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൂർവ അം ഭൂത സു എന്നിരിക്കുന്നിടത്ത് സഹസുപ എന്നുള്ള സൂത്രപ്രകാരം സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ കൃത്ത സമാസ പ്രാതിസഞ്ജ വന്നു. പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ സുബോധാതു പ്രാതിപതിക പ്രകാരം ലുക്കു വന്നു. പിന്നെ പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം പ്രകാരം ഉപസർജന സഞ്ജ വന്നു. ഏതിനാവുന്നത്? ഇവിടെ ഏതിനാവുന്നത്? രണ്ടിനും വന്നു. ഇപ്പൊ സമാസ ഉപസർജനം പൂർവം എന്നുള്ള സൂത്രപ്രകാരം ഇവിടെ പൂർവനിപാതം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ധർമ്മസങ്കടം വന്ന ഇത്രയും കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ അടുത്ത് പറയുന്നത് ഭൂതപൂർവ ഭൂതപൂർവേ ചരടിതി നിർദ്ദേശാത് പൂർവനിപാത. അപ്പോ ഇത്രയും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതും ഇന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഈ ഭൂതപൂർവ ചരടെന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ത് ചരടാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഇതെന്ത് ചരടിനെ കുറിച്ചാണ് പറയുന്നത്? പിടികിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമാസത്തിൽ ഉപസർജനം എന്ന് പറയുന്നൊരു സംജ്ഞയുണ്ട്. ഇവിടെ പൂർവ്വനിപാതം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ വന്നതുകൊണ്ട് ഭൂതപൂർവേ ചരടിന് നിർദ്ദേശാതെന്ന് പറഞ്ഞാൽ എന്താ? ഭൂതപൂർവേ ചരടിന് നിർദ്ദേശ എന്ന് പറഞ്ഞാൽ ഇത് നിർദ്ദേശ സൂത്ര ഭൂതപൂർവേ ചരടെന്ന് പറയുന്നത് എന്താണ്? ഒരു സൂത്രമാണ്. ഈ സൂത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് എങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നു? ഭൂതപൂർവം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. എന്നാര് നിർദ്ദേശിച്ചു? ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇവിടെ പൂർവനിപാത എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പൂർവനിപാതം ജ്ഞാപക സിദ്ധമാണ്. ഇത്രയും മനസ്സിലാകണം. പൂർവനിപാതം ചെയ്യുന്നതിന് ഇവിടെ നിയമമില്ല. അപ്പൊ ഇവിടെ സമാസം ഭൂതപൂർവ ശബ്ദം ശ്രദ്ധിച്ചു. അപ്പൊ ഈ സൂത്രപ്രകാരം വരുന്ന സമാസത്തിന് എന്ത് പേരാ വരുന്നത്? എന്ത് പേരാണ് വരുന്നത് സമാസത്തിന്റെ പേര്? ഒരു പേരും ഇല്ല. കേവല സമാസം എന്ന് പറയാം. കാരണം അഭിഭാവൻ തത്പുരുഷൻ ബഹുബ്രീഹി ദ്വന്ദ്വൻ ഇതിലൊന്നിനും പെടുന്നില്ല. കേവല സമാസം എന്ന് പറയും. വ്യാഖ്യാതാക്കൾ എഴുതുമ്പോൾ സുപ്സുപ സമാസം എന്ന് പറയും. സുപ്സുപ ഇതി സമാസ എന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ സുപ്സുപ സമാസം എന്ന് പറയും. അല്ലെങ്കിൽ കേവല സമാസമൊന്നും അധികം പറയാറില്ല. പക്ഷെ ഇത് നമ്മളങ്ങനെ മനസ്സിലാക്കണം. ഇവിടെ ഒരു വാർത്തയുമുണ്ട്. ഇതും കേവല സമാസത്തിൽപ്പെടുന്നതാണ്. ഇവേന സമാസോ വിഭക്തി അലോപശ്ച വാഗർത്ഥവും ഇവ വാഗർത്ഥാവിവ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാഗർത്ഥോ ഇവ എന്ന് പറയുന്നിടത്ത് സമാസം വന്നിരിക്കുന്നു എന്നാണ്. വാഗർത്ഥോ ഇവ എന്ന് പറയുന്നിടത്ത് ഒറ്റ പദമാണ്, ഇത് സമസ്ത പദമാണ്, രണ്ട് പദമല്ല. നമുക്ക് തോന്നും വാഗർത്ഥോ ഇവ രണ്ട് ആണ്, പക്ഷെ ഇത് ഒറ്റ സമാസമാണ്, ഒരു പദമാണ്. വാഗർത്ഥാവ സമ്പർത്തോ വാഗർത്ഥ പ്രതിപത്തിയെ ജഗത പിതൃവന്ദേ പാർവതി പരമേശ്വരവും പ്രസിദ്ധമായ ശ്ലോകമാണ്, കാളിദാസന്റെ പ്രയോഗമാണ്, കേട്ടിരിക്കും. അപ്പോൾ ഇതിന്റെ ലൗകിക വിഗ്രഹം എങ്ങനെയാണ്? വാഗർത്ഥോ ഇവ, വാഗർത്ഥോ ഇവ അനിത്യ സമാസമാണ്, അതുകൊണ്ട് വാഗർത്ഥോ ഇവ തന്നെ വിഗ്രഹിക്കാം. അനിത്യ സമാസമായത് നിത്യസമാസമുണ്ട്, നിത്യസമാസത്തിന്റെ അരി ഇനി വരും. ഇത് ലൗകിക വിഗ്രഹം. അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? വാഗർത്ഥ ഔ ഇവ എന്ന് വിഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഇവിടെ വാർത്തയും വരുന്നത്, ഇവേന സമാസോ വിഭക്തി അലോപച്ച. ഇവയുമായി സമാസം വരും, വിഭക്തിക്ക് ലോപം വരത്തുമില്ല. വാഗർത്ഥ ഔ ഇവ എന്നിരിക്കുമ്പം വാർത്തി എന്താ പറയുന്നത്? ഇവയുമായി സമാസം വരും. അപ്പൊ ഏതിനാ സമാസം വരുന്നത്? ഏതിനാണ് സമാസം വരുന്നത്? അത് വരട്ടെ, ചോദിച്ചതിന് ഉത്തരം പറയും. ഏതിനാണ് സമാസം വരുന്നത് എന്നാണോ? രണ്ട് സുബന്ധങ്ങൾക്കാണ് സമാസം വരിക. സുബന്ധേന, അതെല്ലായിടത്തും വരണം. നേരത്തെ പറഞ്ഞല്ലോ സുബ്സുഭ എന്ന് പറയുന്നത് സമാസപ്രണത്തിൽ മൊത്തമുണ്ട്. അപ്പൊ ഇവേന എന്താണ്? സുബന്ധം സമസ്യതേ എന്ന് ചേർത്തോണം. ഇവയുമായിട്ട് സുബന്ധത്തിന് സമാസം വരുന്നു. അപ്പോ ഏതുമായിട്ടാണ് സമാസം വരുന്നതെന്ന് ചോദിച്ചാൽ സുബന്ധവുമായിട്ട് സമാസം വരുന്നു. ഏതാണ് സുബന്ധം എന്ന് ചോദിക്കുമ്പോഴാണ് ഏത് വരുന്നത്? വാഗർത്ഥവും. അപ്പൊ അലൗകിക വിഗ്രഹം എങ്ങനെ വരും? വാഗർത്ഥ ഔ എന്നാണ്. അത് വരട്ടെ, വാഗർത്ഥ ഔ ഇവ ഏതുമായിട്ടാണ് സമാസം വന്നത്? ഇവയും സുബന്ധവുമായിട്ട്. അപ്പം വാഗർത്ഥ ഔ ഇവ. അപ്പോ സമാസം എങ്ങനെ വരും? സമാസം എങ്ങനെയാ വരുന്നത്? അങ്ങനെയാണോ? ഇവേന സമാസോ വിഭക്തി അലോപശ്ച പ്രകാരമാണ് സമാസം വരുന്നത്. അതിനാണ് വാർത്തകം. പിന്നെ വാർത്തകത്തിന്റെ എന്താ? എന്താണ് പറഞ്ഞത്? ഇവേന സമാസോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഏതുമായിട്ടാണ് സമാസം വരുന്നത്. അപ്പം പറഞ്ഞ എന്താണ്? സുബന്ധവുമായിട്ട്. അപ്പൊ എങ്ങനെയായിരിക്കും അർത്ഥം വരുന്നത്? ഇവേന സുബന്ധം വാ സമസ്യതേ. സുബന്ധം ഇവിടെ ഉണ്ടാ? സുബന്ധം എന്ന് പറയുന്ന പദം ഇവിടെ ഉണ്ടാ? സർവത്ര ഉണ്ടത്. അപ്പോ ഇവിടുത്തെ സമാസ ശാസ്ത്രം ഏതാണ്? ഇവേന സമാസം. വേന സമാസ അതല്ല പ്രഥമാന്തം ഏതാണ്? സുബന്ധം. സുപ്പല്ലേ ഇവിടെയും വരുന്നത്. അപ്പോ അതാണ്. അപ്പോ ഇവിടെ എന്ത് വരുന്നു? വാഗർഥ ഔ ഇവ എന്നിരിക്കുന്നു. സമാസം വിധിച്ചു കഴിഞ്ഞു. എങ്ങനെ? ഈ വാർത്തയപ്രകാരം. ഈ വാർത്തയപ്രകാരം സമാസ വിധിച്ചു കഴിഞ്ഞു. സമാസം വിധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? പ്രാതിഗിക സജ്ഞ വരുന്നു. കൃതദ്ധിത സമാസ. പ്രാതിക സജ്ഞ കഴിഞ്ഞാൽ അവിടെ എന്തുവരും? പ്രകാരം ലോപം വരണം. വാർത്തികത്തെ നിഷേധിച്ചു. എന്താണ് വിഭക്തി അലോപച്ച എന്ന് പറഞ്ഞു. വിഭക്തി അലോപസ്റ്റ. അപ്പോ വിഭക്തി ലോപിക്കത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോ വാഗർത്ഥ ഔ ഇവ തന്നെ വീണ്ടും ഇരിക്കും, ലോപിക്കുന്നില്ല. വിഭക്തി ലോപിച്ചില്ലെങ്കിൽ പിന്നെ വിഭക്തി കാര്യങ്ങൾ വരും. വാഗർത്താവുന്നിരിക്കുന്നിടത്തെ സൂത്രം വരും. ആ പ്രഥമയോ പൂർവ്വ സവർണ്ണ വന്നു കഴിഞ്ഞ എന്തുവരും? നാദിച്ച് നിഷേധം വന്നു കഴിഞ്ഞിട്ട് എന്തുവരും? വാഗർത്ഥ ഔ എന്നുള്ളടത്ത് ഭാഗർത്ഥ ഔ എന്നാണ് ഇരിക്കുന്നത്. ആയുടെ പരത്തിൽ ഔ ഇരിക്കുമ്പോ വൃദ്ധി വന്നു കഴിഞ്ഞാൽ എന്താവും? വാഗർത്ഥ പരത്തിൽ എന്തിരിക്കുന്നു? അവിടെ എന്തുവരും? ഭാഗർത്ഥാവ്. അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? പറയുന്ന ശ്രദ്ധിക്കുന്നില്ല. ഇവ ഇപ്പം വാഗർത്ഥ ഇവ എന്ന് വരും. വാഗർത്ഥ ഔ ഇവ എന്ന് അലോകിക്കുമോ? സമാസം വന്നു കഴിഞ്ഞിട്ട് വിഭക്തിയുടെ ലോകത്തെ നിഷേധിച്ചപ്പോ എന്ത് ചെയ്തു? വാഗർത്ഥ ഔ എന്നുള്ളിടത്ത് വൃദ്ധി വന്നു. വാഗർത്ഥ ഇവ എന്നിരുന്നിടത്ത് ഏച്ചോവായ വന്നിട്ട് എന്ത് വന്നു? വാഗർത്താവ് പരത്തിൽ എന്തിരിക്കുന്നു? ഇവ വാഗർത്താവ് ഇവ. ഇപ്പൊ സമാസം വരുന്നതിന് മുമ്പ് വാഗർത്ഥവും ഇവ എന്നിരുന്നാലും എന്തുവരും? സന്ധി വന്നിട്ട് വാഗർത്താവാന്നു. ഇനി സമാസം വന്നു കഴിഞ്ഞാലും വാഗർത്താവാന്നു. സമാസം വരുന്നതിന് മുമ്പ് വാഗർത്ഥവും ഇവ എന്നിരിക്കുന്നിടത്ത് സന്ധി വന്നാൽ എന്തുവരും? വാഗർത്ഥ. സമാസം വന്നു കഴിഞ്ഞാലും വാഗർത്ഥ ഇവ. ഇപ്പൊ സമാസം വന്നുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? എന്താ ഏകാർത്ഥം? വിശിഷ്ടമായ ഏകാർത്ഥം ഇവിടെ എന്തുണ്ടായി? എന്താ വരുന്നു? എന്താണ് എന്റെ അർത്ഥം? വാഗർത്ഥവും ഇവ എന്ന് പറഞ്ഞാൽ വാക്കും അർത്ഥവും പോലെ. സമാസം വന്നിട്ടുണ്ടെങ്കിൽ എന്തർത്ഥം പറയും? വാക്കും അർത്ഥവും പോലെ. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനമില്ല. രൂപത്തിൽ വ്യത്യാസം ഉണ്ടോ? ഒരു പ്രയോജനമില്ല. എന്ന് വെച്ചാൽ ഈ സമാസം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷേ ഇതിന് പ്രയോജനം വരും വേദത്തിൽ. ജീമൂതസ്യവ എന്ന് മറ്റുള്ള പ്രയോഗങ്ങളിൽ സമാസം വന്നു കഴിഞ്ഞാൽ സമാസസ്യ എന്ന് പറയുന്ന ഒരു സാമാന്യ സൂത്രപ്രകാരം അന്ത ഉദാത്തം വരും. അന്തോദാത്തം. അന്തോദാത്തം വന്നു കഴിഞ്ഞാൽ അനന്താത്തം പദം ഏകവർജ്യം എന്നുള്ള സൂത്രപ്രകാരം ശേഷനിഘാതം എന്നുവെച്ചാൽ അന്ത്യമായ വർണ്ണ ഒഴികെ പൂർവ്വത്തുള്ള വർണ്ണങ്ങളെല്ലാം അനുദാത്തമാവും. അതാണ് സമാസം കൊണ്ടുള്ള സമാസസ്വരം എന്ന് ചുരുക്കി പറയും. സമാസം കൊണ്ട് വരുന്നത് സമാസ സ്വരമാണ്. സ്വരത്തിൽ വ്യത്യാസം വരും. അന്ധവുധാത്വം ബാക്കിയുള്ള എല്ലാ അനുധാത്വമാകും സ്വരങ്ങൾ. പക്ഷേ ലോകത്തിൽ അങ്ങനെ സ്വര പ്രയോഗിക്കാറില്ലല്ലോ. അതുകൊണ്ട് ലോകത്തിൽ കൊണ്ട് സമാസം വന്നു കഴിഞ്ഞാൽ വിശേഷ ഒരു പ്രയോജനമില്ല. എന്നാൽ വേദത്തിൽ പ്രയോജനം ഉണ്ട്. അതുകൊണ്ടിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രയോജനം വരുന്ന ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടില്ല. സിദ്ധാന്തം ഉദയം കൊടുത്തിട്ടുണ്ട്. ജിമൂദ സീവ പോലെ വേറെ ഉദാഹരണങ്ങളുണ്ട്. പിന്നെ ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവേന എന്ന് പറയുന്നത്. ഇവേന എന്ന് പറയുന്ന ഇവ ശബ്ദ അമ്യമാണ്. അങ്ങനെ ഇവേന എന്ന് തൃതീയനെ നിർദ്ദേശിച്ചു. അമ്യം വന്നു കഴിഞ്ഞാൽ സുപ്പ് ലോപിക്കുക. അതാണ് സൂത്രം. അമ്പ്യാദാ സുപ്പ് ലോപിച്ചു. പക്ഷെ ഇവിടെ ലോപിച്ചിട്ടില്ല. അതിന് സമാനം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവ്യ ശബ്ദത്തെ അനുകരിച്ചു കഴിഞ്ഞാൽ അനുകരണ ശബ്ദം അനുകാര്യത്തിൽ നിന്നും ഭിന്നമായിരിക്കും. അനുകാര്യം ഏതാണ്? അവ്യ ഇവ. ഇവിടത്തെ ഇവ എന്ന് പറയുന്നത് എന്താണ്? അനുകരണമാണ്. അനുകരണവും അനുകാര്യവും തമ്മിൽ ഭേദം അഭേദം രണ്ടു വശവും ഏതരണത്തിൽ ചർച്ച ചെയ്യും. അതിവിടെ ഇപ്പം നമുക്ക് ആവശ്യമുണ്ട്. ഇത് എന്തായാലും ആ അവ്യയത്തിൽ നിന്നും അനുകരിച്ച ശബ്ദം ഭിന്നമാണ്. പക്ഷെ ഇതിനർത്ഥമുണ്ട്. ഈ ശബ്ദത്തിന് എന്താ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവ്യയമായ ആ ശബ്ദമാണ്. ഏത് ശബ്ദം? ഇവ ശബ്ദം. അതിനെങ്ങോട്ട് അനുകരിച്ചിരിക്കുകയല്ലേ? എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ഇവ എന്ന് പറഞ്ഞാൽ അവ്യയമാണ്. അപ്പൊ ഇതിനെന്തോരും അർത്ഥാതൊരു അപ്രത്യ പ്രാതിസഞ്ജവരും. ഇത് അവ്യയമല്ല, ഇതിന്റെ അർത്ഥമാണ് അവ്യയമായ വിശം. അതുകൊണ്ട് പ്രാതിസഞ്ജമെന്ന് ഇവഹ ഇവവും ഇവാഹ ഇവം ഇവോ ഇവ നിവേന അങ്ങനെ രൂപം പോകും. അങ്ങനെ വരും. അപ്പോ അനുകരണ ശബ്ദത്വ അനവ്യത്വം. അനുകരണ ശബ്ദമാണ് ഇത്, അവയം അല്ല. പ്രാതിപതികത്വ സ്വാദ്യുത്പത്തി. പ്രാതിസഞ്ജമുള്ളതുകൊണ്ട് സ്വാദ്യുത്പത്തി വന്നു. അതുകൊണ്ടാണ് ഇവാന എന്ന് പറയുന്നിടത്ത് തൃതീയ വന്നത്. പിന്നെ വേറൊന്ന് വരുന്നത് അലൗകിക വിഗ്രഹത്തിൽ. എങ്ങനെയാണ് അലൗകിക വിഗ്രഹം? വാഗർഥ ഔ ഇവ. ഇവിടെ യുവ സുവിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആവശ്യമില്ല? എന്തുകൊണ്ടാണ്? ഇവ എന്ന് പറയുന്ന അവ്യയമായതുകൊണ്ട് അവ്യാത ആപ്സുപ്രകാരം ലോപിച്ചു പോകും. അവ്യാത ആപ്സുപ്രകാരം സ്വപ്പ് ലോപിച്ചു. അതുകൊണ്ട് പിന്നെ ഇവിടെ ആരോഗ്യ വിഗ്രഹത്തിൽ എന്താണ് ഇവ എന്ന് പറയുന്നിടത്ത് സുവിന്റെ ആവശ്യം ഇല്ല. അപ്പം വാഗർഥ ഔ ഇവ ഇത്രയും മതി. അപ്പോ ഇവേന എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? തൃതീയാണ്. അപ്പൊ സമാസവിധായക ശാസ്ത്രത്തിൽ ഇവേന എന്ന് പറയുന്നത് ഇവിടെ രണ്ട് പദങ്ങളാണ് ഉള്ളത്. ഒരു പദത്തെ എന്തുകൊണ്ട് നിർദ്ദേശിച്ചു? തൃതീയമുണ്ട്. ഇനി നോക്കേണ്ടത് മറുപദത്തെ ഏത് വിഭക്തി കൊണ്ട് നിർദ്ദേശിച്ചു എന്നാണ് നോക്കേണ്ടത്. മറുപദത്തെ സുപ്പ് എന്ന് പറയുന്ന പ്രഥമാന്തം കൊണ്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. രണ്ട് പദങ്ങളാണ് ഉള്ളത്. ഒന്നിനെ തൃതീയം കൊണ്ട് നിർദ്ദേശിച്ചാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് അന്യപദത്തിന് സമാസത്തെ വിധിക്കുന്ന ശാസ്ത്രത്തിൽ ഏതുകൊണ്ട് നിർദ്ദേശിച്ചു? എങ്ങനെ മനസ്സിലായി? സുപ്പ് സമാസ ശബ്ദം കൊണ്ടാണോ നിർദ്ദേശിച്ചത്? ആണോ? അതാണെന്ന് നല്ലല്ലോ ചോദിക്കുന്നു. ഇവിടെ പദങ്ങളെ സമാസത്തെ വിധിക്കുന്ന ശാസ്ത്രത്തിൽ ഏത് ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നു എന്നാണ്. സുപ്പ് കൊണ്ട്. അപ്പൊ ഏതിനെ പൂർവനിവാദം ചെയ്യും? സുബന്ധമായ. അത് ശ്രദ്ധിക്കണം. സമാസ സൂത്രത്തിൽ നമ്മൾ നോക്കിയിട്ട് ഇതിലെ പദങ്ങളെ ആ സൂത്രത്തിൽ ഏത് ശബ്ദം കൊണ്ട് ഏതുകൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ്. പ്രഥമമുണ്ടോ ദ്വിതീയമുണ്ടോ തൃതീയോ? ഇവിടെ രണ്ട് പദങ്ങളേ ഉള്ളൂ. ഇവേന എന്ന് പറയുന്നതിന് ഏതുകൊണ്ട് നിർദ്ദേശിച്ചു? അപ്പൊ പിന്നെ ശേഷിക്കുന്ന ഏതാണ്? അതിനേതുകൊണ്ട് നിർദ്ദേശിച്ചു? പ്രഥമ. അതിനെ ഏതുകൊണ്ട് നിർദ്ദേശിച്ചെന്ന കണ്ടുപിടിക്കുന്നത്. അല്ല, സമാസം വിധിക്കുന്നതിൽ ഏതൊക്കെ വ്യക്തികളുണ്ടെന്നുള്ളതല്ല. അതിന് ഉപസർജന സംജ്ഞയില്ല. അത് സമാസത്തെ വിധിക്കുന്ന സൂത്രത്തിൽ ഉള്ളു ഉപസർജന സംജ്ഞ. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കാണും. ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപസർജന സംജ്ഞ ഉണ്ടെന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലാക്കി തരാൻ വേണ്ടി. അതായത് ഇവിടെ ഇപ്പൊ കണ്ടു ഉപസർജനം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രഥമയാണ്. ഇതുപോലെ എന്ന് പറഞ്ഞാണ് ഇതെന്നല്ല പറഞ്ഞത്. അതിന് ഉപസർജന സംജ്ഞയില്ല. അപ്പോ ഇവിടെ എന്ത് വരുന്നു? സുബന്ധത്തിന് ഉപസർജന സംജ്ഞ വന്നു, അതിനെ പൂർവനിവാദം ചെയ്തു. അപ്പൊ ഇവിടെ ഉപസർജനം പൂർവം പ്രകാരം തന്നെ എന്തുവരും? വന്നു വാഗർത്ഥ യുവ എന്ന് വന്നു. ഇനി വാഗർത്ഥ യുവ എന്ന് പറയുന്നതിൽ നിന്ന് ഇനി ഞാ പ്രാതിപതിയാ പ്രത്യേക പരശ്ച പ്രാതിസഞ്ജയുണ്ട്, പരത്തിൽ സുവരും. ഇപ്പൊ വാഗർത്ഥ യുവ എന്ന് പറയുന്ന ഒരു പദമാണ്. ഇവിടെ വിശേഷിച്ച് സമാസം ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും ലൗകിക ശബ്ദമായതുകൊണ്ട്, ഇതൊരു വൈദിക ശബ്ദമാണെങ്കിൽ അവിടെ സ്വരത്തിൽ വ്യത്യാസം വന്നത് പ്രയോജനം ഉണ്ടായില്ലെങ്കിലും ഇതിൽ നിന്ന് പരത്തിൽ സു വരും. സു എന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ട് വാഗർഥാവിവാഹം എന്ന് പറയുന്ന അമ്പിയമാണോ? ഇവിടത്തെ പദം ഏതാണ്? അതേ ഇവയാണോ? ഇവിടുത്തെ പദം ഏതാണ്? ഇവയാണോ വാഗർഥാവിവയാണോ? വാഗർഥാവിവ. അപ്പോ വാഗർഥ ഇവ എന്ന് പറയുന്ന അവ്യമാണോ? എന്തുകൊണ്ടല്ല? സമസ്തപദം അവ്യമാണോ അല്ലയോ? അതിന് നിയമമുണ്ട്. അനുപസർജനെ തദന്തസ്യാപി അവ്യയത്വം. ഒരവ്യം ഉപസർജനമല്ലെങ്കിൽ തദന്തമായി വരുന്നതിനും അവ്യസഞ്ജയുണ്ട്. അപ്പൊ ഇവിടെ ഇവ എന്ന് പറയുന്നത് അനുപസർജനം ആണെന്ന് വെച്ചാൽ ഉപസർജനമായിട്ടല്ല ഗൗണമായിട്ടല്ല പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവ അന്തത്തിന് എന്തുവരും? അവ്യസഞ്ജയുണ്ട്. അതുകൊണ്ട് സു വന്നു കഴിഞ്ഞാൽ എന്തുവരും? അവ്യാദ് ആംസുപഹ പ്രകാരം ലോപിക്കുന്നു. ഇനി ഭൂതപൂർവ എന്ന് പറയുന്ന ശബ്ദം നേരത്തെ വന്ന് ഭൂതപൂർവ ഭൂതപൂർവ എന്ന് വരും. ഭൂതപൂർവ എന്ന് വരും. പൂർവശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? രണ്ടു വരണമെങ്കിൽ എന്ത് വേണം? രണ്ടും വരും എന്ന് പറഞ്ഞു. എങ്ങനെ വരും രണ്ടും? സർവനാമ പൂർവേ ഏ സൂത്രപ്രകാരം? അങ്ങനെയാണോ വരുന്നത്? പൂർവ പരാവരോത്തരാപരാധരാണി വ്യവസ്ഥായാം അസഞ്ജായാം എന്തുവരും? എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ജസി വാ ജസ് പരവരിക്കുന്നു, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവിടെ ഒരു നിയമമുണ്ട്. എന്താണ്? സപ്ന ഉപസർജനീഭൂതാസ്തു ന സർവാദേഹ. പൂർവശബ്ദം സമാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതെന്തായി? ഉപസർജനമായി, ഗൗണമായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് സർവനാമസഞ്ജ ഇല്ല. സപ്ന ഉപസർജനീഭൂതാസ്തു ന സർവാദേഹ, അതിനെ സർവാധിഗണത്തിൽപ്പെടുത്തരുത്. പക്ഷേ വാഗർത്ഥോ ഇവ എന്ന് പറയുന്നിടത്ത് എന്താണ്? ഇവിടെ ഇവ ശബ്ദം ഉപസർജനമല്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു? അനുപസർജനെ തദന്താനാമപ്യവ്യത്വം, തദന്തത്തിനും അവ്യസഞ്ജ ഒന്നുകൊണ്ട് എന്ത് ചെയ്തു? അവ്യാദാസുവ സുപ്പ് പോയി. പക്ഷെ അവിടെയാണെങ്കിലോ ഭൂതപൂർവ എന്ന് പറയുന്നത് ഉപസർജനമായതുകൊണ്ട്, സമാസത്തിൽ അത് ഗുണമായതുകൊണ്ട് എന്തുവരുന്നു? അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതപൂർവ ആചാര്യ, ആചാര്യന്റെ വിശേഷണമായിട്ടാണ് എന്ത് വരുന്നത്? ഭൂതപൂർവ എന്ന് പറയുന്ന രണ്ട് ശബ്ദം. അപ്പൊ അവിടെ പൂർവശബ്ദത്തിനല്ല പ്രാധാന്യം, പ്രാധാന്യം ആർക്കാ? ആചാര്യൻ. അപ്പൊ അത് ഗുണമായി, ഗുണമായി കഴിഞ്ഞാൽ സപ്നയിലും സർവോനാമ കശ്ചിത്. സർവം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞാണ്, ഒരാളുടെ പേരാണെങ്കിൽ അവിടെ എന്തുവരും? സർവസ്മൈ എന്ന് വരത്തില്ല, ഒരു സർവായ എന്നേ വരത്തുള്ളൂ. ഒരാളുടെ പേരാണ് സർവായ ദേഹി എന്ന് വരും, സർവസ്മി ദേഹി എന്ന് വരത്തില്ല. എന്തുകൊണ്ട്? സർവ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. അവൻ ഉപസർജനമായി കഴിഞ്ഞാലും അവന് സർവനാമസഞ്ജ ഇല്ലാതെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലയിടത്ത് സർവനാമങ്ങളിൽ സർവനാമ ശബ്ദങ്ങൾ സർവനാമ കാര്യങ്ങൾ ഇല്ലാതെ പ്രയോഗിച്ചു കളയും. എവിടെയെങ്കിലും സർവായ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സർവസ്മി എന്നല്ലേ വരേണ്ടത് എന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സപ്നയായിരിക്കും, അല്ലെങ്കിൽ അത് സമാസത്തിന്റെ ഘടകമായി വരുന്നു എന്ന് നോക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഇനി അതിന് പ്രത്യേകം വിധിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്, അത് വരെ. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? സർവനാമകാരി അവിടെ വരില്ല. ഇവിടെ എന്ത് ചെയ്യും? വാഗർഥ വിവാഹം എന്ന് പറയുന്നിടത്ത് വരും. ഇത് അനിത്യസമാസമാണ്, അതാണ് പ്രാംശുലഭ്യേ ഫലേ ലോഭാ ഉദ്ബാഹുരിവ വാമന. കേട്ടിട്ടുണ്ടോ? തുടക്കം എങ്ങനെയാണ്? മന്ദ കവിയേശ പ്രാർത്ഥി ബാക്കി ഗമിഷ്യാമ്യുപഹാസ്യതാം പ്രാംശുലഭ്യേ ഫലേ ലോഭാ ഉദ്ബാഹുരിവ വാമന. ഉദ്ബാഹുരിവ വാമന എങ്ങനെയാണ് അതിന്റെ പദങ്ങൾ അന്വയിക്കുന്നത്? ഉദ്ബാഹു വാമന ഇവ എന്നാണ്. അവിടെ സമാസം വന്നിരുന്നുവെങ്കിൽ കവിക്ക് എങ്ങനെ പ്രയോഗിക്കാൻ പറ്റൂ? ആ എന്നാണോ? വാമന ഇവ എന്നെ പ്രയോഗിക്കാൻ പറ്റൂ, കാരണം സമാസം വന്നു കഴിഞ്ഞാൽ വാമന ഇവ എന്നല്ലേ വരത്തുള്ളൂ. ഉദ്ബാഹുവിനോട് ചേർത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. ഇവ ഏതിനോട് അന്വയിക്കുന്നത്? വാമന ശബ്ദത്തിനോട്. അപ്പം വാമന ഇവ എന്നേ പറ്റൂ. വിഭക്തി അലോപശാന്നും പറഞ്ഞു, വിഭക്തി ലോപിക്കാൻ പറ്റൂ. അത് തന്നെ വാമന ഇവ എന്നുള്ളതിനോടല്ലേ ഇവ അന്വയിക്കുന്നത്. അപ്പൊ സമാസം വന്നില്ലെങ്കിൽ അവിടെ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റൂ? സമാസം വന്നു കഴിഞ്ഞാൽ വാമന ഇവ എന്നേ പ്രയോഗിക്കാൻ പറ്റൂ. സമാസം വരാത്ത കൊണ്ടാണ് ഇവയെ അതിനോട് അന്വയിച്ച് പ്രയോഗിച്ചത്. ഉദ്ബാഹുരിവ അപ്പൊ വാമന സമാസമുണ്ടെങ്കിൽ വാമന ഇവ എന്ന് പ്രയോഗിക്കണം, സമാസം ഇല്ലാത്തതുകൊണ്ട് ഉദ്ബാഹു ഇവ എന്ന് പ്രയോഗിച്ചു. കാരണം ഇവയെ അതിന്റെ സ്ഥാനത്തു നിന്ന് മാറ്റാൻ പറ്റില്ല. സമസ്ത പദമായി കഴിഞ്ഞാൽ ഇവയെ വേറെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ കാളിദാസൻ തന്നെ വാഗർത്ഥോ ഇവ എന്നും പ്രയോഗിച്ചു, ഉദ്ബാഹുരിവ വാമന എന്നും പ്രയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാം ഈ ഇവയുമായിട്ടുള്ള സമാസം നിത്യമല്ല, അനിത്യ സമാസമാണത്. അതുകൊണ്ടാണ് ഉദ്ബാഹുരിവ എന്ന് പ്രയോഗിച്ചത്, വാമന ഇവ എന്ന് പ്രയോഗിച്ചില്ല. അത് മനസ്സിലായല്ലോ എന്റെ വ്യത്യാസം. നിത്യസമാസമായിരുന്നെങ്കിൽ ഒരിക്കലും ഉദ്ബാഹുരിവ എന്ന് പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഇവ ശബ്ദം ഏതിനാടാണോ അന്വയിക്കുന്ന ചേർത്ത് സമാസം ചെയ്യണം. അപ്പോൾ ഇവ ശബ്ദം അന്വയിക്കുന്ന ഉദ്ബാഹുവിനോടല്ല. പിന്നെയോ ഉദ്ബാഹു ആരെപ്പോലെ? ഞാൻ പ്രാംശുലഭ്യേ ഫലേ ലോഭ ഉദ്ബാഹു, ലോഭം കൊണ്ട് ഞാൻ കൈ ഉയർത്തിയാണ് കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മാങ്ങ പറിക്കുന്നതിന്. ഏതെപ്പോലെ? ഒരു വാമനെ പോലെ, പൊക്കമില്ലാത്തവനെ പോലെ. അങ്ങനെയാണ്. വാമനന്റെ വിശേഷണമല്ല, വാമന്റെ വിശേഷം നോക്കാൻ പറ്റില്ല, കാരണം അവനോട് ഇവ അന്വയിക്കുകയല്ലേ. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ കൈ ഉയർത്തുകയാണ് എനിക്ക് പൊക്കമില്ലാത്തവനാണെങ്കിലും. അവിടെ ഉദ്ബാഹു ആരാണ്? കാളിദാസൻ തന്നെ പറയാണ്, മന്ദ കവിയശ പ്രാർത്ഥി, ഞാൻ കവി യശസ്സിനെ പ്രാർത്ഥിക്കുന്നവനാണ്. പക്ഷേ വിദ്വാൻമാരുടെ മുമ്പിൽ എന്താണ്? ഞാൻ പരിഹാസപാത്രനുമായി തീരും. ഗമിഷ്യാമി ഉപഹാസ്യതാം, മറ്റുള്ളവരെന്നെ കണ്ട് പരിഹസിക്കും. കാരണം എന്തോ ഏതുപോലെ ഒരു കവിയാകുന്നതിനുള്ള ഒരു യോഗ്യതയില്ലാത്ത ഒരാളാണ്. ഞാൻ ഒരു കാവ്യം എഴുതാൻ പോവുകയാണ്. ഏത് കവിയോ? രഘുവംശം. അപ്പോൾ അത് ഏതുപോലെ? പ്രാംശു ലഭ്യേ ഫലേ, വളരെ കൈ ഉയർത്തി പൊക്കമുള്ള ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാവുന്ന ഒരു ഫലം, ഒരു മാങ്ങ പറിക്കാൻ പോവുകയാണ്. നല്ല നീളമുള്ള ഒരാൾക്ക് മാത്രമേ ആ മാങ്ങ പറിക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ട് തീരപ്പൊക്കമില്ലാത്ത ഒരാൾ ചാടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാണുന്നവർക്ക് ഒരു തമാശ പോലെ തോന്നും. അതാണ് ഒരു കളിയുണ്ടല്ലോ, ബിസ്ക്കറ്റ് കടിക്കുന്നു അല്ലേ, അതുപോലെ അത് കടിക്കാൻ ചെല്ലുമ്പോൾ അത് ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ കാണുന്നവരെന്ത് ചെയ്യും? അത് ചിരിക്കും. അതുപോലെയാണ് എൻ്റെ അവസ്ഥയെന്നാ പറയും. ഞാൻ കൈ ഉയർത്തുകയാണ്, പക്ഷേ ഫലം നിൽക്കുന്നതോ? അതുകൊണ്ടില്ല. പക്ഷേ അത് പൊക്കമുള്ള ഒരാൾക്ക് നേരെ നിന്ന് പറിക്കാമെന്നുള്ളത് പൊക്കം കുറഞ്ഞ ഞാൻ ചാടിപ്പിടിക്കുമ്പോൾ കാണുന്നവരെല്ലാം അത് കണ്ടിട്ട് പരിഹസിക്കും. അതാണ് എൻ്റെ അവസ്ഥ എന്ന് താനൊരു കവിയാണെന്നുള്ള തൻ്റെ അഭിമാനമില്ലായ്മയെ കാണിക്കുകയാണ്. തനിക്കങ്ങനെ ഒരു അഭിമാനമില്ല, കവിയെന്നുള്ള അഭിമാനത്തിലല്ല ഞാൻ കാവ്യത്തെ എഴുതുന്നതെന്നുള്ള തൻ്റെ അഭിമാനരാഹിത്യത്തെ കാണിക്കാൻ വേണ്ടി, തൻ്റെ വിനയത്തെ കാണിക്കാൻ വേണ്ടി അത് പറഞ്ഞാണ്. അപ്പോൾ അവിടെ ഇവ അതിനോട് അന്വയിക്കും വാമൻ. ഉദ്ബാഹുകാരായി കാളിദാസ്. പ്രണവഛന്ദസാം ഇവ, അതും കാളിദാസന്റെ പ്രയോഗമാണ്. ഛന്ദസ്സുകളിൽ പ്രണവത്തെപ്പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല ഉദാഹരണങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ എന്താണ്? ഓ, ഇത് നിത്യസമാസം അല്ല എന്ന് മനസ്സിലാക്കാം.